പ്രേരണക്രിയ, പ്രേരിപ്പിക്കുന്ന ക്രിയ, ആ ക്രിയയെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നിച്ചു വരുന്നത്. ചുരാതിയിലെ നിച്ചിന് സ്വാർത്ഥ നിച്ചെന്ന് പറയുന്നു. പ്രയോജക വ്യാപാര പ്രേഷണ, പ്രേഷണ അധ്യേഷണ പ്രാർത്ഥന ഉപദേശം ഇതെല്ലാം പ്രേരണയായിട്ടെടുക്കും. പ്രേഷണം എന്ന് പറയുമ്പോൾ ഭൃത്യനോട് പറയുക, അധ്യേഷണം എന്ന് പറയുമ്പോൾ സമന്മാരോട് പറയുക, അതുപോലെ ഉപദേശം ആജ്ഞ അനുമതി ഇതെല്ലാം പ്രേഷണയപ്പെടും. ഈ പ്രേഷണയെ കാണിക്കുന്നതിനാണ് നിച്ചു വരുന്നത്. പിന്നെ ഹേതുമതി എന്ന് പറഞ്ഞു അനുഗ്രഹം. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ബ്ലെസ്സിങ്. അത് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് അയാൾ അത് ചെയ്യുന്നു, അതൊരു പ്രേരണയാണ്. അനുഗ്രഹം നമുക്ക് പ്രേര പ്രവർത്തിക്കുന്നതാണ്, അതൊരു പ്രേരണയാകും. സ്വയം ചെയ്യുമ്പോൾ അതിന് സ്വതന്ത്ര കർത്ത, സ്വയം ചെയ്യുമ്പോൾ സ്വതന്ത്ര കർത്ത കർത്താവായി. മറ്റേതെങ്കിലും തരത്തിൽ പുറമേ നിന്നൊരു പ്രേരണ വന്നാൽ അത് ആ കർത്താവിന് ഹേതു സഞ്ജമായിരുന്നു. അങ്ങനെ ഹേതുമതിച്ച എന്ന് പറയുന്നു. പ്രയോജക വ്യാപാരം ഹേതുമാൻ, ഹേതുമത്തെന്ന് ഹേതുമാനെന്ന് പറയുന്നത് പ്രയോജക വ്യാപാരത്തെയാണ്. ആ വ്യാപാരത്തെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട്, കർത്താവിൻ്റെ വ്യാപാരമല്ല, പ്രയോജക വ്യാപാരത്തെ കാണിക്കുന്നതിന് വേണ്ടി ധാതു നിന്നിച്ചു വരും. പച്ചധാതു പച്ചതി, ദേവദത്ത പച്ചതി. യജമാനഹ തം പ്രേരേതി എന്ന് പറയുന്നു. യജമാനനവനെ പ്രേരിപ്പിക്കുന്നു. അപ്പൊ ഇവിടെ യജമാനഹ ദേവദത്തേന പച്ചധാതുവാണ്. അവിടെ നിന്ന് നിച്ചു വരുന്നത് അവിടെ യജമാനഹ ദേവദത്തേന രണ്ട് കർത്താക്കളാണ്. ഏത് കർത്താവിൻ്റെ അർത്ഥത്തിലാണ്, ഏത് കർത്താവ് എന്നുള്ള അർത്ഥത്തിലാണ് നിച്ചു വരുന്നത്? യജമാനൻ എന്നുള്ള കർത്താവ്. യജമാനൻ എന്നുള്ള കർത്താവ് ആ അർത്ഥത്തിൽ എന്ത് വരുന്നു? അതാണ് അവിടുത്തെ ഹേതു. യജമാനാണ് ഹേതു. അപ്പോ ആ ഹേതുവിന്റെ വ്യാപാരം അതാണ് പ്രയോജക വ്യാപാരം. യജമാനന്റെ വ്യാപാരത്തെ കാണിക്കുന്നു. യജമാനന്റെ വ്യാപാരം അവിടെ എന്താണ്? പ്രേഷണം ചെയ്യൂ എന്നവനോട് പറയുന്നു. അതിനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിച്ചു വരുന്നത്. എന്നാൽ യജമാനന് കർത്തൃസഞ്ജയുണ്ട്, കർത്തൃസഞ്ജയുണ്ടല്ലോ. അതുകൊണ്ട് അവിടെ എന്തുവരും? കർത്തരിലട്ട് വരും, കർത്തൃത്വത്തിലട്ട് വരുന്നില്ലേ. അതുകൊണ്ട് പ്രയോജകൻ എന്ന് പറയുമ്പോൾ പ്രേരകനെന്ന് സാമാന്യമായി പറയാം. അപ്പോൾ ഇവിടുത്തെ നിച്ചിന് പ്രയോജക അർത്ഥത്തിലുള്ള നിച്ച് എന്ന് പറയും, മറ്റത് സ്വാർത്ഥ നിച്ച്. രണ്ട് തമ്മിലുള്ള വ്യത്യാസം. പ്രേഷണം എന്ന് പറഞ്ഞാൽ ഐക്യ എന്നുള്ള അർത്ഥമുണ്ടല്ലോ. പ്രേഷണം എന്ന് വെച്ചാൽ പ്രേരണ, അയക്കുക എന്ന് വേറെ അർത്ഥമുണ്ടല്ലോ. അതുകൊണ്ട് ഭൃത്യം പ്രേഷത്തെ ഇവിടെ പിന്നെ കർത്തൃർത്ഥത്തിലാണ് ലട്ടു എന്ന് വർത്തമാനിൽ ലട്ടു എന്ന് കർത്തൃർത്ഥം. ഇവിടെ രണ്ട് കർത്താക്കളുണ്ട്, ഒന്ന് ചെയ്യിക്കുന്നവനും മറ്റൊന്ന് ചെയ്യുന്നവനും. അപ്പൊ ഇതിൽ ഏത് കർത്താവിനെ കാണിക്കാനാണ് ലട്ടു വന്നത്? ചെയ്യിപ്പിക്കുന്നവൻ, ചെയ്യിക്കുന്നവന്. അതുകൊണ്ടാണ് അതിൽ പ്രഥമം വന്നത്. ഇപ്പൊ ചെയ്യുന്നവനോ? ചെയ്യുന്നവനും കർത്താവാണ്, പക്ഷെ അവിടെ പ്രഥമം വരുന്നില്ല. എന്തുകൊണ്ട്? അനുക്തമായി, അതുകൊണ്ട് തൃതീയ വരും. യജമാന ദേവദത്തേന പാചയത്തി വരുന്നതുകൊണ്ടാണ് അവിടെ ശരിക്കും മുഖ്യകർത്താവ് അനുക്തമായി. എന്നാ പ്രേരിപ്പിക്കുന്നവൻ എന്തായി? മുഖ്യകർത്താവായി. അതുകൊണ്ട് ആ കർത്താവിന്റെ അർത്ഥത്തിലാണ് എന്തു വന്നത്? ലട്ടു വന്നു. ഉക്തമായതുകൊണ്ട് അതിൽ പ്രഥമം വന്നു, അനുക്തത്തിൽ തൃതി വന്നു. അപ്പൊ എല്ലായിടത്തും ഇവിടെ പ്രേരകനില് പ്രഥമയും പ്രയോജ്യനിൽ എന്തുവരും? തൃതീയ വരണമെന്ന് നിയമമില്ല. അത് വിശദമാക്കണമെങ്കിൽ അടുത്ത ദിവസം കാരകം കൊണ്ടുവന്നാൽ മതി. കാരകത്തിൻ്റെ ഒരു സൂത്രമുണ്ട്. ഗതിബുദ്ധി പ്രത്യവസാനാർത്ഥ ശബ്ദകർമ്മ അകർമ്മകാണാം അണികർത്താ സണവും. നമ്മളത് പഠിച്ചോ? എന്താ കാരണം പഠിക്കാത്തതെന്ന് വെച്ചാൽ ഇത് വരാത്തതുകൊണ്ടാണ്. അത് അടുത്ത ദിവസം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വിശദീകരിക്കും. കർമ്മസഞ്ജ വരും. അവര് പ്രയോജക കർത്താവിനല്ല, പ്രയോജ്യ കർത്താവിന് കർമ്മസഞ്ജ വന്നിട്ട് ദ്വിതി വരും. ചില സ്ഥലങ്ങളിൽ അങ്ങനെ കാണാം. അതെവിടെയൊക്കെ? ഗതി, ബുദ്ധി, പ്രത്യവസാനം ഭക്ഷണം, ശബ്ദകർമ്മം, വേദം, വേദം അധ്യാപയ വിദ്യ, അവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അകർമ്മകഥാതുക്കളിൽ. പിന്നെ അതിന് കുറെ വാർത്തകങ്ങളുമുണ്ട്, അതിൻ്റെയൊക്കെ അപവാദമായിട്ടും തിരിച്ചും മറിച്ചും ഒക്കെ വരുന്നു. വേദം ശബ്ദം കർമ്മമായി വരണം. പിന്നെ ഛാത്രം എന്നും പറയുമല്ലോ, ഛാത്രം പാഠയതി എന്നല്ലേ പറയുന്നത്? ഛാത്രേണ അല്ലല്ലോ പറയുന്നത്, അധ്യാപക ഛാത്രം പാഠയതി അല്ലേ. അത് അതിന്റെ കർമ്മം എന്തെന്ന് നോക്കണം. പാഠം എന്നുള്ള കർമ്മമാണെങ്കിൽ അത് ശബ്ദമല്ലേ? ശബ്ദമാണെങ്കിൽ കർമ്മത്തിൽ കർമ്മസഞ്ജ വരും. പ്രയോജ്യകർത്താവിന് കർമ്മസഞ്ജ വന്നിട്ട് ദ്വിതീയ വരും. അതുകൊണ്ടാണ് ഗതിബുദ്ധി പ്രത്യവസാനാർത്ഥ ശബ്ദകർമ്മം എന്ന് പറയുന്നത്. ശബ്ദം കർമ്മം. അതിന് ഉദാഹരണം പറയും, വേദം അധ്യാപയ വിധി, വിധിയെ വേദം പഠിപ്പിച്ചു. വിധി എന്ന് വെച്ചാൽ ബ്രഹ്മാവ്. അപ്പൊ വിധിയിൽ ദ്വിതി വരുന്നു, പഠിപ്പിച്ചു. ഗുരുഹു ഛാത്രം അധ്യാപയ ദ്വിതി വരും. അങ്ങനെ വരും. പിന്നെ അകർമ്മകഥാർത്ഥങ്ങളിൽ നിന്നും വരും. എന്നുവെച്ചാൽ പ്രയോജ്യകർത്താവിന് ചിലയിടത്ത് ദ്വിതീയം വരാം, ഇനി വികല്പമായിട്ട് ചിലയിടത്ത് ദ്വിതീയം വരാം, തൃതീയം വരാം. നീ വഹ്യവർണ വഹീര നിഷേധ, അങ്ങനെയൊക്കെ വാർത്തകങ്ങളുണ്ട്. അതനുസരിച്ച് അത് പല രൂപത്തിൽ വരും. പക്ഷെ സാമാന്യമായി എല്ലായിടത്തും തൃതീയ വരും. സാമാന്യമായി പ്രയോജ്യകർത്താവ് പ്രയോജകർത്താവ് പ്രഥമ പ്രഥമ ഭരണോണ്ടാണോ പ്രയോജകർത്താവ് മുഖ്യകർത്താവാണെന്ന് പറയുന്നത്? ശരിക്കും മുഖ്യകർത്താവ് തൃതീയയിൽ വന്ന ആള് തന്നെയാണല്ലേ? അയാളാണ് ശരിക്കും ഇവിടെ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ പ്രാധാന്യം ആർക്കു തന്നു? പ്രയോജകർത്താവ്. അതുകൊണ്ട് അവിടെ അതുകൊണ്ടാണല്ലോ കർത്തരിലട്ട് വന്നത്. കർത്തരിലട്ട് വന്നു അതാണോ? പക്ഷേ ഹേതുമതിജപ്രകാരം എന്തോന്നു നിച്ചും വന്നു. അങ്ങനെ അത് നമ്മൾ സ്വതന്ത്ര കർത്താവ് എന്ന് പറയുന്ന സൂത്രം പഠിച്ചപ്പോൾ അതൊക്കെ വിശദമായി ചർച്ച ചെയ്തതാണ്. അതുകൊണ്ടാണ് ഇവിടെ പിന്നെ അത് പറയാറ് വിവക്ഷാതകാരകാണി, അതൊക്കെ അവിടെ ചർച്ച ചെയ്തത്. ഇവിടെ പ്രയോജക വ്യാപാരെ പ്രേഷണാത് വാദിച്ച് ധാതു വർണ്ണിച്ച് ഭവന്തം ദേവദത്ത യജ്വാ ഭവതി എന്നാണ്. ദേവദത്തൻ യജ്വാകുന്നു, യാഗം ചെയ്യുന്നവനാകുന്നു എന്നാണ്. ദേവദത്തിന്റെ യജ്വാണ് യജ്വാ ഭവതി എന്നാണ് പറയുന്നത്. അങ്ങനെ യജ്വാവായിരിക്കുന്ന ദേവദത്തനെ മലയാളത്തിൽ പറയുമ്പോൾ യജമാനഹ ഭവന്തം തം യാജയതി. ഇപ്പം മലയാളത്തിൽ എങ്ങനെ പറയും? യജ്വാവായിരിക്കുന്ന ദേവദത്തനെ യജമാനൻ യജ്വാവാക്കുന്നു എന്ന് പറയും. യജ്വാക്കി തീർക്കുന്നു, ആകുന്നവനെ ആക്കി തീർക്കുന്നു, അങ്ങനെയാണ് മലയാളത്തിൽ പറയുന്നത്. ഫലത്തിൽ യാഗം ചെയ്യിക്കുന്നു എന്നർത്ഥം. യജമാനാണല്ലോ യാഗം ചെയ്യിക്കുന്നു. അപ്പോ ഭവന്തം തം യാജയതി എന്ന് പറഞ്ഞാൽ ഭവി അങ്ങനെ യാഗം ചെയ്യുന്നവനെ യാഗം ചെയ്യുന്നവനാക്കുന്നു എന്നും പറയാനെങ്കിൽ യാഗം ചെയ്യിപ്പിക്കുന്നു എന്നും പറയാം. അങ്ങനെ വരുന്നു. അത് അകർമ്മകമാണ്. അത് അടുത്ത ദിവസം വിശദീകരിക്കും. ഭവന്തം പ്രേരേതി ഭാവയതി എന്ന് വരുന്നു. ഭാവയത്തെ എന്ന് പറയുന്നത് അപ്പോൾ രൂപങ്ങൾ എങ്ങനെ വരും? എട്ടിൽ വരുമ്പോ എന്ത് വരുന്നു? ഭാവി വരുന്നു. ഭാവന ചെയ്യുന്ന ഭാവയതില്ല, അല്ലല്ല, അത് ചുരാതിയിൽ ഒരു ഇതാകും, ഭൂതാകും. ഭാവയാമി അത് ഭൂപ്രാപ്തി, ഭൂപ്രാപ്തം എന്ന് പറയുന്ന ധാതുണ്ട്, ഭൂസത്തായ. അതിൽ നിന്നാണ് ഭാവയാമി രഘുരാമം എന്നതിന്റെ പ്രസിദ്ധമായ ദീക്ഷിതരുടെ കൃതി. ഞാൻ രഘുരാമനെ ധ്യാനിക്കുന്നു, അത് ചുരാദിയാണ് ഇതെല്ലാം. അവിടെ എന്ത് വരുന്നു? ഭൂ നിച്ച് ഭാവി ആം നേരനടി പ്രകാരം നീ ലോപിച്ച് പോകേണ്ടതാണ്. അനുടാതാവാർത്ഥമാണ് ലോപിച്ചാൽ ഭാവയാഞ്ചകാരാന്ന് ശ്രദ്ധിക്കത്തില്ല. അതുകൊണ്ട് എന്ത് വരുന്നു? ആമ പരമരിക്കുമ്പോ എന്തോരും ആദേശം വന്നിട്ട് ഭാവയാം ചകാര ഭാവയാം ചക്രു ഭാവയാം ചക്രു ഭാവയാം ചക്രു ചകർഥാം ബാക്കി ഇനിയുണ്ടല്ലോ. എല്ലാം കഴിഞ്ഞ ഇനിയുണ്ടല്ലോ മുമ്പോട്ട്. ഭൂ വരുമ്പോ ഒന്ന് വരുന്നു ലുങ്ങിന് ഭൂ നിച്ച് അച്ചോഞ്ഞി വൃത്തി വന്നു ഭാവി പരത്തിലെന്ത് വരുന്നു നിശ്രദ്ധ ശ്രുഭ്യ കത്തരി ചങ്ങ്. ഇവിടെ നിച്ചി അജാദേശോ ന ദ്വിത്വ കർത്തവ്യ നിർവാർത്തിക പ്രകാരം നിച്ച് വരവിരിക്കുമ്പോ ദിത്വവും കർത്തവ്യവുമായിരിക്കുമ്പോ പൂർവത്തിൽ അച്ഛന് ആദേശം വരാൻ പാടില്ല. അതുകൊണ്ട് ഭൂ നിച്ചെന്നിരിക്കുമ്പോ ആദ്യം എന്ത് വരും? ദിത്വം വരും. നിച്ചി അത് അച്ഛ ആദേശം എന്ന ദ്വിത്യ കർത്തവ്യം. ഈ ലുങ്ങില് ഇവിടെ ഇപ്പൊ ഭൂവില് ഈ നിയമം ഇല്ലെങ്കിലും നടക്കും. സന്നദ്ധുഹുനി ചങ്പരെ അനങ്കലോഭ എന്ന് പറയുന്ന സൂത്രത്തിന് തന്നെ രണ്ടർത്ഥമുണ്ട്. ഒരർത്ഥമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് പലതരത്തിൽ ലക്ഷ്യമനുസരിച്ചാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. പലയിടത്തും പലതരത്തിലാണ് രൂപം. അതുകൊണ്ട് ഇവിടെ രൂപം കിട്ടേണ്ട അവീഭവത്, അതനുസരിച്ച് എന്ത് വരുന്നു? ഭൂ നിച്ചന് എന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? ദിത്വം വരുന്നു. അച്ഛന് ആദേശം വരാൻ പാടില്ല ദിത്വം കർത്തവ്യമായിരിക്കുക എന്ന് പറയുമ്പം ചങ്ങു വന്നതിന് ശേഷം ദിത്വം കർത്തവ്യമായിരിക്കുക എന്ന് പറയുമ്പോൾ ചങ്ങു വന്നാലേ ദിത്വം വരത്തുള്ളൂ. ചങ്ങിപ്രകാരമല്ലേ ദിത്വം വരേണ്ടത്? ചങ്ങു വന്നു കഴിഞ്ഞാൽ ആയിരുന്നു കഴിഞ്ഞാൽ നിച്ചിന്റെ പൂർവ്വത്തിലിരിക്കുന്ന അച്ഛന് ആദേശം വരാൻ പാടില്ല. നിച്ചിന്റെ പൂർവ്വത്തിലിരിക്കുന്ന അച്ഛ ഏതാണ്? ഊ. അതിന് വരേണ്ട ആദേശം എന്താണ്? ഏ അച്ഛൻ. അത് വരാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഇത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അങ്ങനെ വരണം പലയിടത്തും. തു ധാതു നു ധാതു ഇതിനൊക്കെ രൂപസിദ്ധിക്കണമെങ്കിൽ ഇത് വേണം. ഇവിടെ ദിത്വം വന്നിട്ട് എന്തുവരും? ആ ഭൂ ഭൂ അഭ്യാസകാര്യം വരുമ്പം അവിടെ അബു ഭൂ അബു ഭൂ എന്നായി. ഇനി വൃത്തി വന്നു കഴിഞ്ഞാൽ എന്തുവരും? അബു ഭാവി. നേരണ്ടിനി ലഭിച്ചു കഴിഞ്ഞാൽ അബു ഭാവ് എന്നിരിക്കുമ്പോൾ ഏത് വരാം? നവുച്ചങ്ങി സമുദായ ഹ്രസ്വ എന്നിട്ട് അബു ഭവത് അബു ഭവത് അബു ഭവത്ത് എന്നിരിക്കുമ്പോ സന്നോദ്ഭവം വരാം, കുഴപ്പമില്ല. എങ്ങനെ? സന്നലിനെ ചെമ്പരെ നൗ പരേ ഏതംഗം ഇവിടെ ഉണ്ടല്ലോ ഭൂ ആ അട്ട അവിടെ ഇരുന്നോട്ടെ, ബാക്കിയുള്ള ഭൂ ഭൂ ഭൂ ഹ്രസ്വമാണ് ഭൂ ഭവ് അതാണല്ലോ അംഗം, നവപരമുള്ള അംഗം. തസ്യ അഭ്യാസ ഏതാണ്? ലഘുപര. പരത്തിൽ എന്തിരിക്കുന്നു? ആ തസ്യ സനീമകാര്യസ്യ അത് ഏതിന്? അഭ്യാസത്തിന് സന്മദ്ഭാവം വരാം. അങ്ങനെ സന്മദ്ഭാവം വരുമ്പോ ഇവിടെ ആ ഉകാരത്തിന് ഇകാരം വിരിക്കും. ഇപ്പോ എന്തായി? ഭൂ എന്ന് പറയുന്നത് എന്തായി മാറി? ഭീ. സന്നദ്ഭവം വന്നുകൊണ്ട് സൂത്രം വരും ദീർഘോ ലഘോഹോ. ഊവിന് ദീർഘം വരും. ഭൂന്തരും അബൂഭവത് അബീഭവത് അബീഭവത്. ഈ വിധിച്ചില്ലെങ്കിൽ എന്തുവരും? ഭൂവിന് ദീർഘം വന്നിട്ട് അബൂഭവത് അനു നവത് അതു തവത്ത് എന്നൊക്കെ രൂപം വരുമ്പോലെ വരും. പക്ഷെ ഇവിടെ എന്ത് വരുന്നു? ഊന് ഈ വിധിച്ചു. ഈ വിധിച്ചുകൊണ്ട് എന്ത് വരുന്നു? അതിന് ദീർഘം വന്നിട്ട് അബി ഭവത്ത്. എന്താണ് അതാണ് അടുത്ത സൂത്രം. ഓഹോ പൂ എൻ ജി അപരേ. പൂ പുഷ്ഠ എണ്ണുച്ച ജീച്ച ഇത്രയുണ്ട് ഇവിടെ. ആണ് വൃത്തി പറഞ്ഞിരിക്കുന്നത് സനിപരേതംഗം തഥവേസ്യ തഥവേ അഭ്യാസ ഉകാരസ്യ ഇത് സ്യാത്. പവർഗ എണ് ജകാരേഷു അവർണപരേഷു പരതഃ. ആദ്യം പറയുന്ന എന്താണ്? സന്ന് പരവരിക്കണം. സന്ന് പരവരിക്കണം എന്നില്ല, സന്നോത്തായാലും മതി. സന്നദ്ഭാവം ഇവിടെ വരുന്ന സൂത്രം ഏത്? സന്ന് പരവരുന്ന സന്നദ്ഭാവം വന്നു കഴിഞ്ഞാൽ സന്നില്ലെങ്കിലും എന്തുവരും? സന്നുവത്തായാൽ മതി, കാര്യം നടക്കും. ഏതംഗം? ഇവിടുത്തെ അംഗം ഏതാണ്? അതാണ് അംഗം. ഏതാണ്? വരെ പരത്തിൽ പ്രത്യേകിക്കുകയാണ് നിച്ച്. അതിന് പൂർവ്വത്തിലുള്ളതേ ആകത്തുള്ളൂ അംഗം. യസ്മാത് പ്രത്യവിധി തദാതി പ്രത്യംഗം. അട്ടും പോയി. ബാക്കി അംഗം എന്ന് പറയുന്നത് എന്താണ്? ാണ് സനിപരേതംഗം തഥവയസ്യ അഭ്യാസുകാരസ്യ. അംഗത്തിന്റെ അവയവമായിരിക്കുന്ന അഭ്യാസത്തിന്റെ ഉപകാരം ഏതാണ്? ഭൂവല്ല ഭൂ ആയി. അഭ്യാസ ചർച്ച വന്നിട്ട് എന്തായി? ഭൂ ഇത്യ അനീകാരം വരും. ഭൂ എന്ന് പറയുന്നത് എന്തായി മാറി? ബി എന്നായി. എന്തൊക്കെ വേണം? പവർഗ സൂത്രത്തിലെ പൂ എന്ന് പറഞ്ഞാൽ പവർഗം എണ്ണ് പ്രത്യാഹാരം, ജി എന്ന് പറഞ്ഞാൽ ചകാരം. ഇത്രയും പരവിരിക്കണം. ഭൂ എന്ന് പറയുന്ന അതിലെ ഉകാരത്തിന്റെ പരത്തിൽ ഇതിലേതെങ്കിലും വരണം. ഒന്നീ പവർഗം, അല്ലെങ്കിൽ എണ്ണ, അല്ലെങ്കിൽ ജകാർ. ഇവിടെ എന്തായിരിക്കുന്നത്? പവർഗം. അത് മാത്രം പോരാ, സൂത്രം എന്ത് പറഞ്ഞിരിക്കുന്നു? ആ പരേ പവർഗ എൺ ജകാരേഷു അവർണപരേഷു, അവർണം പരത്തിൽ വേണം. ഇവിടെ എന്താണ് അവർണം ഇരിക്കുന്നത്? എല്ലാം ഒത്തു വന്നു. അംഗത്തിന്റെ അവയവമായി അഭ്യാസത്തിന്റെ ഉകാരമുണ്ട്, ബൂല ഉകാരം. അതിന് ഇകാരം വരുന്നു, പരത്തിൽ പവർഗമുണ്ട്, അതിന്റെ പരത്തിൽ അവർണമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഉകാരത്തിന് എന്ത് വരുന്നു? ഇകാരം വരുന്നു. സന്വദ്ഭാവം വന്നുകൊണ്ട് ഏത് സൂത്രം വരുന്നു? അഭിഭവത്. അഭിഭവത് അതുതന്നെ ഇവിടെ ഭാവേതി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇവിടെ രണ്ട് പ്രയോജക കർത്താവും പ്രയോജികർത്താവും രണ്ടുപേരുണ്ട്. ഇതിന്റെ ലകാരങ്ങൾ പോകുന്നത് ഏകോപന ദ്വിവോചന ബഹുവചനങ്ങളൊക്കെ ആർക്കനുസരിച്ച പ്രയോജകർത്താവ്. കാരണം എന്തുകൊണ്ട്? അതായത് ഇവിടെ ലട്ട് വന്നിരിക്കുന്നത് കർത്തരി. അത് ഏത് കർത്താവിനനുസരിച്ച്? പ്രയോജക കർത്താവ്. അതുകൊണ്ടാണ് അതിന് രണ്ട് സംജ്ഞ വിരിച്ചത്. രണ്ട് സംജ്ഞയില്ല, ഏത് സംജ്ഞയുണ്ട്? കർത്തൃസഞ്ജയുണ്ട്. അതുകൊണ്ട് അതനുസരിച്ചായിരിക്കും ക്രിയകൾ പോകും. അപ്പോ ഇത് കഴിഞ്ഞോ? അടുത്തു വരുന്നത് ഷ്ഠാഗതി നിവൃത്തവും നിമിത്തവായ നൈമിത്തികസ്യ പ്രഭായ. എന്തായി മാറും? സ്ഥാധാതു ആയതുകൊണ്ട് സ്ഥാധാതു നിണിച്ചു വരുമ്പോ പുക്ക് വിധിക്കുന്നു. പുക്ക് സത്യാപയിലൊന്നും ഇല്ല ആ പുക്ക്. അതുപോലെ ഇവിടെ പുക്ക് വിധിക്കുന്നു. പൊക്ക് വിധിച്ചു കഴിഞ്ഞാൽ എന്തുവരും? സ്ഥായുടെ പരത്തിൽ പു വരും. കിത്തന്തി അവയുമായി. അപ്പൊ എന്തായി? സ്ഥാപി. ഇതാണ് സ്ഥാപനം. സ്ഥാപക എല്ലാം വരുന്നത് പൊക്ക് വന്നിട്ടാണ്. പൊക്ക് വിധിക്കുന്ന സൂത്രമാണ് പറയുന്നത് അർത്തി എന്ന് പറഞ്ഞ ഋതാതു ഹ്രീ ഹ്രീ ധാതു ബ്ലീ എരി കുനൂയി ധാതുവാണ്. ഷ്മായി ആതാം ആദന്ത ധാതുക്കൾ. ഈ ധാതുക്കളിൽ നിന്നെല്ലാം എന്ത് വരുന്നു? പൊക്ക് വരുന്നു. പുങ് എന്ന് പറയുന്നത് എങ്ങനെ വന്നത്? പൊക്ക് നകാരമായി നകാരമായി മാറി. അപ്പൊ എന്ത് വരുന്നു? സ്ഥാപിയായി ധാതു. പരുവങ്ങൾ എങ്ങനെ വരും? സ്ഥാപയതി എന്താ പുതിയതായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? സ്ഥാപിയാണ് ധാതു, അപ്പൊ എങ്ങനെ വരും? സ്ഥാപയാം ചക്കാര, സ്ഥാപയാം ചക്ര, ഇങ്ങനെ വരുമ്പോ എന്താണ് സ്ഥാപി പരത്തില് എന്ന് വരുന്നു, സ്ഥാപി എന്നിരിക്കും പരത്തില് ചങ്ങ് വരുന്നു. അപ്പൊ ഇവിടെ സൂത്രം വന്നു തിഷ്ഠതേരി ഉപദായ ഇതാദേശ ചങ് പരേണം. അതായത് സ്ഥാപിന്നിരിക്കുകയാണ്, എന്നുവെച്ചാൽ ചങ്ങ് പരത്തിലാണ് നീ പരവിരിക്കുമ്പോ സ്ഥാപിന്റെ ഉപത ഏതാണ്? അത് നീ വന്നപ്പോ എന്തായി? സ്തീപ്പ്. സ്തിപ്പിനെന്ത് വരും? ദിത്വം വരും. സൂത്രം ഏത്? ചങ്ങി. ദിത്വം വന്നപ്പോ എന്തായി? സ്തിപ്പ്. സ്തിപ്പ് അഭ്യാസത്തിലെ സൂത്രം വരുന്നു സർപൂർവ ഭയ. ആരും എന്ത് വരുന്നു? ശേഷിക്കുന്ന എന്താണ്? തീ. സർപൂർവ ഭയം എന്ന് കഴിഞ്ഞാൽ തീ ശേഷിക്കും. പിന്നെ എന്താണ് തീ? സ്തിപ്പ്. തീ സ്തിപ്പ്. സകാരത്തിന് എന്തുവരും? ഷത്വം വന്നു കഴിഞ്ഞാൽ പരത്തിലിരിക്കുന്നതിനെന്തുവരും? ഋത്വം വന്നിട്ട് തിഷ്ഠിപ്പ്. തിഷ്ഠിപ്പ് ആ തിഷ്ഠിപ്പത്ത്. അട്ട് വരുമ്പം ആ തിഷ്ഠിപ്പത്ത്. സന്മദ്ഭാവം വരൂ എന്താ വരാത്ത അന്തി ലഘുവില്ലാത്ത സമ്പദ്ഭാവം വരുന്നതിന് എന്താ തടസ്സം? സന്മദ്ഭാവം വരുന്നതിന് എന്താ തടസ്സം? എന്താണ് ആർക്കെങ്കിലും കണ്ടുപിടിക്കാമോ സന്മദ്ഭാവം ഇവിടെ വരുന്നതിന് എന്താ തടസ്സമെന്ന്? സംയോഗം ഇരിക്കുന്നുണ്ട്. എന്താ ആ തീ എന്നുള്ളത് വരുമ്പോ തീ എന്നുള്ളത് ലഘുവല്ലാതെ അതിനെന്താ സന്മദ്ഭാവം വരുന്നതിന് എന്താ കുഴപ്പം? സന്മദ്ഭാവത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ചങ് പരേണ ഉണ്ടോ? ഏതംഗം തസ്യ അഭ്യാസ ലഘുപര. ഇവിടെ എന്താ കുഴപ്പം? ലഘു എന്താ പരത്തില്ലാത്തത്? ഏതാ ഗുരു? തായയുടെ പരത്തിലില്ലേ ഇരിക്കുന്ന ഈ അത് ഗുരുവാകൂ? ഇവിടെ സന്മദ്ഭാവം വരുന്നതിന് ഒരു തടസ്സമില്ല. പിന്നെ നിങ്ങൾ അങ്ങനെ കണ്ടുപിടിക്കും. ഇല്ലാത്ത തടസ്സം ഞാൻ കണ്ടുപിടിക്കുന്നു. പക്ഷെ ഏത് വരത്തില്ല? ദീർഘോ ലഘുഹോ വരത്തില്ല. അതിന് തടസ്സമുണ്ട്. എന്താണ്? ലഘുവല്ല. ഏത് ലഘുവല്ല? തീലകാരം ലഘുവല്ല. എനിക്കറിയാം എല്ലാവരും തെറ്റിക്കുമെന്നറിയാതുകൊണ്ടല്ല ചോദിച്ച, തെറ്റിക്കാൻ വേണ്ടി ചോദിച്ച. നിങ്ങൾക്ക് തെറ്റ് വരുന്ന കാണുമ്പോൾ എനിക്കൊരു സന്തോഷം, എനിക്ക് തെറ്റ് വരുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം. പരത്തിന് പകരത്തിന് പകരം ഇരുന്നോട്ടെ. അധിഷ്ഠിപത്, അതായത് ഷ്ഠീലൈകാരം എന്ന് പറയുന്നത് ലഘു തന്നെ. പക്ഷെ തീലൈകാരം ലഘുവല്ല. എന്തുകൊണ്ട്? പരത്തിന് സമയമായിരിക്കും. സന്നദ്ഭാവം വന്നാലും ദീർഘോ ലഘുഹോ പ്രകാരം ദീർഘം വരത്തില്ല. എന്ത് വരുന്നു? അധിഷ്ഠിപത്. അധിഷ്ഠിപതാം അഗ്നിയോഗത്തിൽ അടുത്ത് വരുന്ന ഘടചേഷ്ടായം ഭൂവാദിയിൽ വരുന്ന ധാതുവാണ്. ആത്മനിയോഗമാണ് ഘടതേ ഘടേതേ ഘടന്തേ എന്ന് പറയുന്നു. ചേഷ്ട എന്നുള്ള അർത്ഥത്തിന് യോജിപ്പിക്കുക എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ ഇത് ഉപയോഗിക്കാറുണ്ട്. യോജിക്കുക തന്ന ഘടത്തെ, ചേഷ്ട എന്ന് വെച്ചാൽ ചലനം, പ്രവൃത്തി. അത് യോജിക്കുന്നില്ല, തന്ന ഘടത്തെ യോജിക്കുന്നില്ല എന്നൊക്കെ ഉള്ള അർത്ഥം. ഇവിടെ എന്തുവരുന്നു? ഘടതാതിൽ നിന്ന് നിച്ച് വന്നു കഴിഞ്ഞാൽ ഏത് സൂത്രം പ്രവർത്തിക്കുന്നു? ഘടയിൽ നിന്ന് നിച്ച് വന്നു കഴിഞ്ഞാൽ അതുബുദ്ധായ വരും. പക്ഷെ ഘടാദീനാം ഞപാദീനാം ച മിത്വം, ഘടാദികൾക്കും ഞപാദികൾക്കും മിത്വമുണ്ട്. മിത്വ സംജ്ഞ വിരിച്ചിരിക്കുകയാണ്. മിത്വം വന്നു കഴിഞ്ഞാൽ എന്താണ് അടുത്ത സൂത്രം? മിതാം ഹ്രസ്വഹ. മിത്തുകൾക്ക് എന്തുവരും? ഘടാദീനാം ഞപാദീനാം ച ഉപധായ ഹ്രസ്വ സ്യാത് നൗ. ഘടാദികളുടെയും ഞപാദികളുടെയും ഉപതയ്ക്ക് ഹ്രസ്വം വരുന്നു നീ വരവരിക്കുമ്പോൾ. എന്നുവെച്ചാൽ ഘാടി എന്നുള്ള വീണ്ടും എന്തായി മാറും? ഘടി ഘടയതി ഘടയാമാസ ഘടയാമാസ ഘടയാമാസ ഘടയാമാസ ഘടയാമാസ ഘടയാമാസ ഘടയാമാസ ഘടയാമാസ ഘടയാമാസ ഘടയാമാസ ഘടയാമാസ ഘടയാമാസ ഘടയാമാസ ഘടയാമാസ ഘടയാമാസ ഘടയാമാസ ഘടയാമാസ ഘടയാമാസ ഘടയാമാസ ഘടയാമാസ ഘടയാമാസ ഘടയാമാസ ഘടയാമാസ ഘടയാമാസ ഘടയാമാസ ഘടയാമാസ ഘടയാമാസ ഘടയാമാസ ഘടയാമാസ ഘടയാമാസ ഘടയാമാസ ഘടയാമാസ ഘടയാമാസ ഘടയാമാസ ഘടയാമാസ ഘടയാമാസ ഘടയാമാസ ഘടയാമാ ഇതിങ്ങനെ വരുമ്പോ എന്ത് വരുന്നു? പ്രത്യേകിച്ചൊന്നും വരുന്നില്ല. ഘടന ദിത്വം വന്നു കഴിഞ്ഞാൽ ഘടഘട, അഭ്യാസകാര്യം വന്നു കഴിഞ്ഞാൽ അജഘട, സന്വദ്ഭാവം വരുന്നതിന് തടസ്സമൊന്നുമില്ല. സന്വദ്ഭാവം വന്നു കഴിഞ്ഞാൽ അഭ്യാസ ജകാരത്തിന് സന്നിധിത്വം ദീർഘലോ ദീർഘം വന്നിട്ട് അജീ ഘടത്, അജീ ഘടത്, ആത്മനിമതം. ആത്മനിമതം എങ്ങനെ? ഇതുപോലെ തന്നെ സന്വദ്വം വരുന്നു, അഭ്യാസലിദ്ധം വരുന്നു, ദീർഘോലോ ദീർഘം വരുന്നു, അജീ ഘടത്, അജീ ഘടത, അഘടിഷ്ഠ അഘടിഷ്ഠെന്ന് കൊടുത്തിരിക്കുന്നു. അടുത്ത് വന്ന് ജ്ഞപജ്ഞാനേ ജ്ഞാപനേച്ച. ജ്ഞപധാതു നിന്നണിച്ചു വന്നു കഴിഞ്ഞാൽ എന്തുവരും? അതുപതായ വൃത്തി വരും. പക്ഷെ മിതാം വർഷവ പ്രകാരം വർഷവും വന്ന് എന്തുവരും? ജ്ഞപി എന്ന് വരും. പക്ഷേ ജ്ഞപി ധാതുവിൽ ണിച്ചു വരുന്നത് ഹേതുമതിച്ച പ്രകാരമല്ല. ജ്ഞപധാതുവിൽ ണിച്ചു വരുന്നത് പിന്നെങ്ങനെ വരും? പിന്നെങ്ങനെ? സത്യാപപാശ സത്യാപാശരൂപീണ സേന ലോമ ത്വച വർമ്മ വർണ്ണ ചൂർണ ചുരാതിഭ്യോ ണിച്ചത്. ചുരാതിപ്പെട്ടാണ്, ചുരാതിപ്പെട്ട ധാതു കൊണ്ട് എന്തുവരും? ണിച്ചു വരും. സ്വാർത്ഥത്തിൽ അതല്ലേ പറഞ്ഞ ഈ സൂത്രപ്രകാരമല്ല. ചുരാതിപ്പെട്ട ധാതു ആയതുകൊണ്ട് എന്തുവരും? ചുരാതിഭ്യോ ണിച്ചു വരും. ണിച്ചു വന്ന എങ്ങനെയായിരിക്കും? സ്വാർത്ഥത്തിൽ ഉപദാവൃത്തിയെ തടയുന്നു ഏത്? മിതാം ഹർസ്വ. തടയല്ല, ഹർസ്വമാരാതി നമ്മൾ കുറച്ചല്ലേ പഠിച്ചിട്ടുള്ളൂ, ഇനി ഒരുപാട് ധാതുക്കളുണ്ട്. അതാണ് പറയാൻ പോകുന്നത്. ഇത് കൊള്ളാം, പറഞ്ഞു തുടങ്ങാനൊന്നും സമ്മതിക്കണ്ടേ? ചുരാതിയിലെത്തിയല്ലേ ഉള്ളൂ. ചുരാതിഭ്യോ ണിച്ചു വന്ന് ജപീന്നായി കഴിഞ്ഞിട്ട് പിന്നീട് എന്തുവരും? പ്രേരണാർത്ഥത്തിൽ ഹേതുമതിച്ച പ്രകാരം ണിച്ചു വരും. അപ്പൊ ണിച്ച് എത്രയായി? രണ്ടെണ്ണിച്ചായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ പഠിച്ചിട്ടുള്ളതാ, നേരണ്ടി ആദ്യത്തെ ണിച്ചു പോവും. അല്ലേ, രണ്ടെണ്ണിച്ചു വന്ന് ആദ്യത്തെ ണിച്ചു പോവും. വീണ്ടും എന്തായി? ഞപിയായി. രൂപമൊക്കെ എങ്ങനെ വരും? ഞപി ആദ്യ ഞപ്പയത്തി എന്ന് വരും. അതല്ലേ പ്രശ്നം, അതല്ലേ ഞാൻ പറയാൻ പോകുന്നു. ചുരാതിയിലായാലും ഞപ്പയതി, ണിച്ചു വന്നാലും ഞപ്പയതി. പക്ഷെ എന്താ വ്യത്യാസം? അർത്ഥത്തിൽ ഒരിടത്ത് എന്ത് വരുന്നു? സ്വാർത്ഥം, മറ്റിടത്ത് പ്രേരണാർത്ഥം. രൂപം കണ്ടാൽ തിരിച്ചറിയാൻ പറ്റൂ? ഒരു വഴിയില്ല. സാക്ഷാത് പാണിഞ്ഞു നോക്കിയാലും തിരിച്ചറിയത്തില്ല. പിന്നല്ലേ നമ്മൾ വിചാരിച്ചു. പിന്നെ ഒരേ ഒരു വഴിയേ ഉള്ളൂ, സന്ദർഭം, സാഹചര്യം, അർത്ഥമൊക്കെ വെച്ചിട്ട് മനസ്സിലാക്കണം. ഉദാഹരണം പറഞ്ഞാൽ ചുരുദാതു, ചുരുസ്ഥേയേ, ചുരാതിൽ നിന്ന് നിച്ചു വന്നെന്തായി ചോരി, ഹേതു മതിച്ചാൽ നിച്ചു വന്നു കഴിഞ്ഞാൽ എന്ത് വരും, നേരണ്ടി ആദ്യത്തെ നീ പോയിട്ട് ചോരേതി എന്ന് വരും. ചോരേതി എന്ന് കണ്ടു കഴിഞ്ഞാൽ മോഷ്ടിക്കുകയാണോ മോഷ്ടിപ്പിക്കുകയാണോ എന്നറിയാൻ ഒരു വഴിയില്ല. പ്രകരണം അനുസരിച്ച് അർത്ഥം മനസ്സിലാവണം, അല്ല വേറെ വഴിയൊന്നുമില്ല. മോഷ്ടിച്ചാലും എന്താണ് ചോരേതി, മോഷ്ടിപ്പിച്ചാലോ ചോരേതി, വേറെ വഴിയൊന്നുമില്ല. അപ്പൊ ദേവദത്ത ചോരേതി, യജ്ഞദത്ത ചോരയന്തം തം, വീണ്ടും ചോരേതി തന്നെ. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താണോ, മോഷ്ടിപ്പിക്കുകയാണ്, അല്ല വേറെ വഴിയില്ല. ബാക്കി ഇതിൽ വിശേഷിച്ചൊന്നുമില്ല. കർസും വന്നുകൊണ്ട് എന്ത് വരുന്നു, ഞപയതി, ഞപയത ചുരാതിയിലെ ധാതുക്കളിൽ നിന്നെല്ലാം ആദ്യം സ്വാർത്ഥത്തിൽ നിച്ചു വന്നിട്ടാണ് ഹേതു മതിച്ചാൽ നിച്ചു വരുന്നത്. പക്ഷെ ആദ്യത്തെ നിച്ചു ലോപിച്ചു പോകും, രൂപ വ്യത്യാസം വരുന്നില്ല. കഴിഞ്ഞോ? അല്ലെങ്കിൽ വരുമ്പോൾ ഇവിടെ എന്താ പ്രത്യേകിച്ചൊന്നുമില്ല, ഞെപ്പിയാണ് ദിത്തുമെന്ന അഭ്യാസത്തിൽ. ഇവിടെ സന്മദ്വാം വരാമോ? അതുകൊണ്ടെന്താ ഞാൻ വന്നാ വരില്ലെന്ന് നീ പറഞ്ഞിട്ടുണ്ടോ? വരുന്നതിന് തടസ്സം വല്ലതും ഉണ്ടോ? ആത്മവിശ്വാസമില്ല. എന്താണ്? ഒന്നുമില്ല. പക്ഷെ ഏത് വരത്തില്ല? ദീർഘോ ലഘുഹ വരത്തില്ല. കാരണം ഞാ ഇരിക്കുന്നോണ്ട് ജി എന്ന് പറയുന്നത് ലഘുവല്ല. പക്ഷെ സന്മദ്ഭാവം വരുന്നതിന് കുഴപ്പമില്ല. ഞായുടെ പരത്തിലിരിക്കുന്നത് അകാരം ലഘുവാണ്. സന്മദ്ഭാവം വരുന്നു, പക്ഷെ ദീർഘോ ലഘു വരുന്നില്ല. അപ്പൊ ഞപിക്കത്തു ഒന്ന് അഭ്യാസകാര്യം വന്നു കഴിഞ്ഞാൽ എന്ത് വരുന്നു? അഭ്യാസത്തില് ജ ചന്ദ്രോദ്ഭാവം വന്നു, അകാരത്തിന് എന്ത് വരുന്നു? സന്യത ഇത്വം വന്നു. അജിജ്ഞ പത് അജിജ്ഞപത് പൂർണമാദായ പൂർണമഹാവശിഷ്യതേ ഓം ശാന്തി ശാന്തി ശാന്തി.